ആത്മനിച്ച രശ്മി നാഡീദ്വാരാത്മകസ്യ ബ്രഹ്മലോകമാർഗസ്യ വിവക്ഷിതത്വം നാഡീസ്തുത്യർത്ഥം സൃപ്തിസങ്കീർത്തനം നാഡീഷ സൃപ്തോഭോതിത്വ തന്ന കശ്ചന പത്മാസ്പൃശ്യതീതി ബൃഹൻ നാഡി പ്രശംസതി. യോഹി ഗംഗായ സാഗരം ഗച്ഛതി ഗദേവ സ ഗംഗായാം ഭവതി. നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം, നാഡീഷ സൃപ്തോ ഭവതി, നാഡിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നാഡി സുഷുപ്തിയുടെ അധികരണമെന്നല്ല, നാഡീദ്വാര ബ്രഹ്മത്തെ പ്രാപിച്ചുവെന്നാണ്. ഏതുപോലെ ഗംഗായ സാഗരം ഗച്ഛതി, ഗംഗയിലൂടെ സാഗരത്തിൽ പോകണമെങ്കിൽ ഗംഗയിൽ പ്രവേശിച്ചല്ലേ പറ്റും. അതാണ് യോഹി ഗംഗയ സാഗരം ഗച്ഛതി ഗദേവസ ഗംഗായാം ഭവതി. അവൻ ഗംഗയിൽ പ്രവേശിച്ചിരിക്കുന്നു, അതുപോലെ നാഡിയിലൂടെ ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു. ഇപ്പം നാഡിയിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു, അതാണ് എൻ്റെ താല്പര്യം. മാത്രമല്ല ഈ പറയുന്ന നാഡിയെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നാഡി പ്രവേശം കൊണ്ട് ജീവന് പല ഗുണങ്ങളും ഉണ്ട്. രശ്മി നാഡീദ്വാരാത്മകസ്യ ബ്രഹ്മലോകമാർഗസ്യ രശ്മി ബിഹി, അങ്ങനെ ചിലടത്ത് പറയുന്നു രശ്മിയിലൂടെ പോകുന്നു, അത് ഉത്തരായണ മാർഗത്തിലൂടെയുള്ള യാത്ര കുറിച്ച് പറയുമ്പോൾ അതിന് വിശദീകരിക്കുക. അല്ല, നാഡിയെ കുറിച്ച് പറയുന്നു, നാഡിയിലൂടെ പോകുന്നു ബ്രഹ്മലോകമാർഗം രക്ഷിതത്വം, നാഡീസ്തുത്യർത്ഥം സൃപ്തി സങ്കീർത്തനം, നാഡീസ്തുതിക്ക് വേണ്ടിയിട്ടാണ് ഈ പോക്കിനെ കുറിച്ച് പറയുന്നത്. നാഡിയിലൂടെ ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു എന്നും, നാഡീഷ സൃപ്തോഭോതിത്വ തന്ന കശ്ചന പത്മാസ്പൃശ്യതീരി ബ്രുവൻ നാഡി പ്രശംസതി. ആ നാഡി ഇത്രയും മഹത്വമുള്ളതാണ്, ആ നാഡികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ പാവ് സ്പർശിക്കത്തില്ല. അത് നാഡീസ്തുതി എന്തുകൊണ്ടെന്ന് പറയും. അതാണ് നാഡീഷു സൃപ്തോ ഭവതി, നാഡിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് തന്ന കശ്ചന പത്മാസ്പൃശ്യതി, അവന് ഒരു പാപവും സ്പർശിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് ബ്രുവൻ നാഡീഹി പ്രശംസതി. ഇതെല്ലാം ഛാന്ദോഗ്യത്തിലെ എട്ടാം ഖണ്ഡത്തിലെ ആറാം ഭാഗത്ത് പറയുന്നതാണ്. നാഡീഖണ്ഡം എന്ന് പറയും, അവിടെ ഈ നാഡികളെ കുറിച്ചെല്ലാം പറയുന്നു. അവിടെ ഇത് പറയുന്നതാണ്, തേജസ നാഡീഗതേന പിത്താഖ്യേന അഭിവ്യാപ്തകരണോ എന്ന ബാഹ്യാൻ വിഷയാൻ ഈക്ഷതേ ഇത്യർത്ഥം. അത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അത് നാഡിക്കുള്ളിൽ ആണെങ്കിൽ എന്തുകൊണ്ട് പാപം സ്പർശിക്കുന്നില്ല? അതിന് കാരണം പറയുന്നു, വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോഴാണ് പാപസ്പർശം വരുന്നത്. നാഡിയിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പാപം സ്പർശിക്കുന്നില്ല. എന്തുകൊണ്ട്? പറയുന്ന അവിടെയുള്ള പിത്തരസം ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു, അവ ഒന്നിനും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുമായിട്ടല്ല, ദേഹഗതമായിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അത് തടസ്സമായിരിക്കുന്നു. സുഹൃത്തിൽ അതാണല്ലോ അനുഭവം. അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത്, അഗ്രഹീതം ചക്ഷുഗ്രഹീതം, വാക്കിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, ചക്ഷുരിന്ദ്രിയത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ആ തടസ്സങ്ങളെല്ലാം സംഭവിക്കുന്ന നാഡികളിലാണ്. അത് ശരീര ഗതമായി അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. നാഡിയെ സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ. അങ്ങനെ ശരീരദൃഷ്ടിയിലൂടെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ പറയാം. എന്തോ സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നത് പിത്ത എന്ന് പറയുന്ന ധാതുവിൻ്റെ പ്രവർത്തനം കൊണ്ടാണോ ഇന്ദ്രിയങ്ങൾക്ക് ബഹിർമുഖമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നു. തേജസ്സ നാഡീഗതേന പിത്താഖ്യേന അഭിവ്യാപ്തകരണോ, കർണങ്ങളെല്ലാം പിത്തം കൊണ്ട് അഭിവ്യാപ്തമായിരിക്കുന്നു, മൂടിയിരിക്കുന്നു. ന ബാഹ്യാൻ വിഷയാനീക്ഷത, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇത് ശരീരദൃഷ്ടിയിൽ രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നു. ഇനി ആത്മദൃഷ്ടിയിലാണെങ്കിലോ പറയുന്നു, അഥവാ തേജസ് ബ്രഹ്മണേവ എന്ന് നിർദ്ദേശ ശ്രുത്യന്തര ബ്രഹ്മൈവ തേജയേവ ഇതി തേജസ് ശബ്ദസ്യ ബ്രഹ്മണി പ്രയുക്തത്വ വൃതാരുണ്യത്തില്. ജനകയാജ്ഞകൾക്ക് സംവാദം, അതാണ് 4-4-7. അവിടെ തത്വത്തെ അറിഞ്ഞവനെ കുറിച്ച്, തത്വജ്ഞാനിയെ കുറിച്ച് പറയുന്നു. ബ്രഹ്മജ്ഞാനിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അവൻ ഈ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാണ്, അവൻ പ്രാണൻ തന്നെയാണ്, അവൻ തേജസ് തന്നെയാണ് എന്ന് പറയുന്നു. തേജസ് എന്ന് പറഞ്ഞാൽ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന തേജസ്സാണ്, സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന തേജസ്സാണ് എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമാണ്. ആത്മാവാണല്ലോ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ആത്മാ ചൈതന്യമാണോ ഇവിടെ സർവജഗത്തിൻ്റെയും ബോധത്തെ ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സർവ ശരീരങ്ങളിൽ ഇരുന്നുകൊണ്ട് സർവ ജഗത്തിൻ്റെ കുറിച്ചും ബോധമുണ്ടാക്കുന്ന ആത്മചൈതന്യമാണ്. ആ അർത്ഥത്തിൽ അവിടെ തേജസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. അപ്പൊ തേജയേവ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന, സർവത്തെയും അറിയുന്ന ബ്രഹ്മമായിരിക്കുന്നു സുഷുപ്തിയിൽ ഈ ജീവൻ. അത് ബ്രഹ്മദൃഷ്ടിയിൽ പറയും, തത്വദൃഷ്ടിയിൽ അങ്ങനെയും പറയാം. അതാണ് തേജസ്സാഹി തഥാ സമ്പന്നോ ഭൂതി അഥവാ തേജസ് ബ്രഹ്മണേവ എന്ന നിർദ്ദേശ ശ്രുത്യന്തരെ ബ്രഹ്മത്തേജയോയി തേജശബ്ദസ്യ ബ്രഹ്മണി പ്രയുക്തത്വ ബ്രഹ്മണ തഥാ ബ്രഹ്മണാഹി തഥാ സമ്പന്നോ ഭൂതി നാഡിദ്വാരേണ അദഹത്വം ന കശ്ചന പാത്മാസ്പൃശതി. അപ്പം അവിടെ അങ്ങനെ എടുക്കണം, നാഡീദ്വാര ആ ജീവൻ പ്രാപിച്ചിരിക്കുന്ന ബ്രഹ്മത്തെയാണ്. ബ്രഹ്മസ്വരൂപമായിരിക്കുമ്പോൾ അസംഗമായിരിക്കുന്ന ബ്രഹ്മത്തിന് പാപത്തിനൊന്ന് സ്പർശിക്കാൻ കഴിയില്ലല്ലോ. അപ്പം അവിടെ പാപസ്പർശമില്ല, പാപ സംബന്ധമില്ല, ബ്രഹ്മസ്വരൂപം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മണാഹിത്തഥ സമ്പന്നോ ഭൂതി നാഡീദ്വാരേണ, നാഡിയിലൂടെ അവിടെ എത്തിച്ചേർന്നതുകൊണ്ട്. അദഹത്തം എന്ന കശ്ചന പാത്മാസ്പൃശതി, ഇതെല്ലാം പറയുന്നത് ആ സുഷുപ്തിയിൽ സ്ഥിതനായിരിക്കുന്ന ബ്രഹ്മത്തെയാണ്. ജീവൻ ബ്രഹ്മമായിരിക്കുന്ന അവസ്ഥ, അതിനെക്കുറിച്ചാണ് പറയുന്നു. ഇതെല്ലാം സുഷുപ്തിയെക്കുറിച്ചുള്ള പ്രകരണമാണ്. അത് പറയുന്നു പാപ അസംബന്ധം, പാപമായിട്ടൊരു സംബന്ധമില്ല എന്ന് പറയുന്നു. ബ്രഹ്മ സംബന്ധിച്ച പാത്മസ്പർശ ഭാവേ ഹേതു സമ്മതികത സർവേ പാത്മാനു അതോ നിവർത്തന്തേ അപഹത പാപ പാത്മാ ഏഷ ബ്രഹ്മലോക. ഈ ചാന്തോക്യത്തിൽ 8-4 8-4-2 8-4-1 അതിലെങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ? പറയുന്നു സർവേ പാത്മാനോ അതോ നിവർത്തന്തേ, സർവപാപങ്ങളും അവിടെ നിവർത്തിച്ചിരിക്കുന്നു. അപഗത പാത്മാ പാപരഹിതനാണ്, ഏഷ ബ്രഹ്മലോക, ഇതാണ് ബ്രഹ്മലോകം. ഏത്? ഏതാ? സുഷുപ്തി. ഇവിടെ സുഷുപ്തിയെ കുറിച്ചാണ് പറയുന്നത്. ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത് സുഷുപ്തിയാണ്. എന്തുകൊണ്ട്? അവിടെ പാപമില്ല, സർവപാപവും വർദ്ധിച്ചിരിക്കുന്നു. ജീവന്റെ സർവോപാധികളും അതിനി ശ്രുതിയിലും വ്യക്തമാക്കും, ഭാഷ്യകാരനും പറയും. സുഷുപ്തിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ജീവന്റെ സർവോപാധികളും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുവെച്ചാൽ ജാഗ്രതയിലിരിക്കുന്ന ഈ ഉപാധികളല്ല, ജാഗ്രതയിലിരിക്കുന്ന ഉപാധികൾ എന്ന് പറയുമ്പോൾ ഈ സംസാരഭ്രാന്തിക്ക് കാരണമായിരിക്കുന്ന എല്ലാ ഉപാധികളും അതെല്ലാം അവിടെ നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് അത് തന്നെയാണ് ബ്രഹ്മലോകം. അത് മാത്രമല്ല, അടുത്തു പറയും ഈ ഭാഗത്തെ ശ്രുതിയിൽ നോക്കണം. 8-4 1, 2, 3, 4 തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം പറയുന്നതിനെ കുറിച്ചാണ്. അവിടെ പറയും ഈ സുഷുപ്തി തന്നെയാണ് ഏഷ ബ്രഹ്മലോക, ഏഷ സ്വർഗലോക, ഇതാണ് സ്വർഗം എന്നും പറയും. സ്വർഗത്തിന് വേണ്ടി ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ എത്തിച്ചേരേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പറയുന്നു ആഹരഹ, എല്ലാ ദിവസവും ഈ സ്വർഗലോകത്തിൽ അവൻ എത്തിച്ചേരുകയാണ്. എല്ലാ ദിവസവും എത്തിച്ചേർന്നിട്ടും അവൻ അറിയുന്നില്ല ഞാൻ ഇതുവരെ സ്വർഗത്തിലായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല അവിടെ പറയുന്നു ഇതാണ് സത്യം, ഈ സുഷുപ്തിയാണ് സത്യം. അതും പറയുന്നു ഇത് ബ്രഹ്മലോകമാണ്, ഇത് സ്വർഗലോകമാണ്, ഇതാണ് സത്യം എന്നെല്ലാം പറയുന്ന എന്തുകൊണ്ട്? സുഷുപ്തിയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ സുഷുപ്തിയിൽ ഈ ജീവൻ സർവോപാധികളെയും വിട്ട് ബ്രഹ്മസ്വരൂപത്തിലിരിക്കുന്നുണ്ടാ പറയുന്നു. അത് ബ്രഹ്മലോകമാണ്, സ്വർഗലോകമാണ്, സത്യമാണ്, സത്യസ്യ സത്യം എന്നെല്ലാം പറയും. അപ്പൊ അത്രയും മഹത്വമുള്ള സ്ഥാനമാണ് ഈ സുഷുപ്തി സ്ഥാനം എന്ന് പറയുന്നു. അവിടെ ബ്രഹ്മസമ്പത്തി സംഭവിക്കുന്നു. അവിടെ പിന്നെ ചർച്ച വരും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ ബ്രഹ്മലോകത്തിലും സ്വർഗലോകത്തിലും സത്യത്തിലൊക്കെ എല്ലാവരും എത്തിച്ചേരുന്നുണ്ടല്ലോ, അല്ല ഇതിലെന്താ വിശേഷത എന്ന് പറയും? വിശേഷത എന്ന് പറയുന്നത് അത് അറിയുന്നതിലാണ്. അറിയുന്നവനും അറിയാത്തവനും തമ്മിലുള്ള വിശേഷതയുണ്ട്. അറിയുന്നവനെയാണ് ആത്മജ്ഞാനി, ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നു. അറിയാത്തവനെയാണ് അജ്ഞനെന്ന് പറയുന്നു. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് പറയുന്നു അത് മരണശേഷമുണ്ട് ആ വ്യത്യാസം. ഇപ്പം മരണശേഷം എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? മരണശേഷം അവൻ മുക്തനായി തീരുന്നു, അതാണ് അതിന്റെ പ്രത്യേകത. മരണശേഷം അവന് മുക്തി, അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാത്തവന് അവൻ വീണ്ടും സംസാരത്തിൽ തന്നെ, വീണ്ടും അവൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും തന്നെ. ഇത് തന്നെ സംസാരം, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും തുടരുന്നതാണ് സംസാരം എന്ന് പറയുന്നത്. അപ്പം മരണശേഷവും വീണ്ടും അവനിത് തന്നെ എന്ന് കരുതേണ്ടി വരും. മറിച്ച് അറിയുന്നവന് ആണ് പറയുന്നത്, അറിയുന്നവന് അതിന് വിശേഷതയുണ്ട്, ആ മരണശേഷവും ആ വിശേഷതയുണ്ട്. ഇവിടെ തന്നെ വിശേഷതയുണ്ട്, അവൻ ബ്രഹ്മലോകത്തെ അറിഞ്ഞിരിക്കുന്നു, സ്വർഗലോകത്തെ അറിഞ്ഞിരിക്കുന്നു, സത്യത്തെ അറിഞ്ഞിരിക്കുന്നു. അത്തരം വിശേഷതകൾ ഇവിടെയുണ്ട്. പക്ഷെ മരണശേഷമാണ് അതിൻ്റെ മുഴുവൻ ഗുണവും കിട്ടുന്നത്. പിന്നെ ഈ ഇതില്ല എന്ന് വെച്ചാൽ ജനന മരണങ്ങൾ ഇല്ല എന്നെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്യാദിശതി ഏവം ചസതി പ്രദേശാന്തര പ്രസിദ്ധേന ബ്രഹ്മണ സുഷുപ്തിസ്ഥാനേന അനുഗതോ നാഡീന സമുച്ചയ സമതികതോ ഭൂതി. അതുകൊണ്ട് പറയുന്നത് ഇതിവിടെ മാത്രം നോക്കിയാൽ പോരാ. ഇവിടെ ഇപ്പോൾ നാഡീഖണ്ഡത്തിലാണ് ഈ നാഡിയിൽ പ്രവേശിച്ചെന്ന് മറ്റും പറയുന്ന ഭാഗങ്ങളുള്ളത്. ചന്ദോഗ്യത്തില് എട്ടില് ആറ് പിന്നെ അവിടെ തന്നെ പലതരത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുഖ്യമായി പറയുന്നത് തത്വമസി വ്യാഖ്യാനത്തിൽ അവിടെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ചന്ദോഗ്യത്തിൽ രണ്ടിൽ ബാലാഗി അജാതശത്രു സംവാദത്തിൽ പറയുന്നുണ്ട്. പിന്നെ ബൃഹദാരണ്യത്തിൽ നാലിൽ ജനകയാജ്ഞവൊക്കെ സംവാദത്തിൽ പറയുന്നുണ്ട്. പിന്നെ പ്രജാപതിയുടെ ഉപദേശത്തിൽ പറയുന്നുണ്ട്, ഇന്ദ്രപ്രജാപതി. ഇങ്ങനെ പല സ്ഥലത്തും ശ്രുതിയിൽ പല സ്ഥലത്തും പറയുന്നത് ഈ സുഷുപ്തിയെ കുറിച്ചാണ് പറയുന്നത്. സുഷുപ്തി ആണ് സുഷുപ്തി എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനമാണ്. അതുകൊണ്ട് ഇത് ഇവിടെ മാത്രം പറയുന്ന ഒരു കാര്യമില്ല, എല്ലാ ഭാഗങ്ങളിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭാഷ്യകാരനും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രദേശാന്തര പ്രസിദ്ധം? ഇതിവിടെ ഒരു ഭാഗത്ത് പറയുന്നതല്ല, മറ്റു പ്രദേശങ്ങളിലും എന്ന് വെച്ചാൽ ശ്രുതി പ്രദേശങ്ങളിലും ഇത് പ്രസിദ്ധമാണോ? അങ്ങനെ പ്രസിദ്ധമായി ഇത് ബ്രഹ്മലോകമാണ്, സ്വർഗലോകമാണ്, അതാണ് പരമാർത്ഥം എന്നെല്ലാം പറഞ്ഞിട്ടും ഇത് പിന്നീട് വന്നപ്പോൾ ഇതിൻ്റെ അദ്വൈതത്തെ വ്യാഖ്യാനിച്ചവർ ഇതിന് യാതൊരു പ്രാധാന്യം കൊടുത്തില്ല. ഇതിൻ്റെ സ്ഥാനത്ത് അവർ ചർച്ച ചെയ്യുന്നതെല്ലാം സമാധിയെക്കുറിച്ച്. അതെല്ലാം കേട്ടും വായിച്ചും പഠിച്ചും ഈ ബ്രഹ്മലോകം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വിട്ടുപോയി. പ്രചാരത്തിൽ വന്ന അതാണ്, ആർക്കും അനുഭവത്തിലില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, എല്ലാവരും പറയുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ചായി പിന്നെ മനുഷ്യന്റെ ചിന്ത. സമാധിയിലെ ബ്രഹ്മലോകം അതാർക്കെങ്കിലും അറിയൂ? പറയുന്നതല്ലാതെ ഇത് അറിയുന്ന ആരുമില്ല. പറയുന്ന എല്ലാവരും പറയുന്നുണ്ട്. മഹന്തുമാരും മണ്ഡലേശ്വരന്മാരും ഒക്കെ പറയുന്ന ഇത് തന്നെ. ഇത് പറഞ്ഞ ആൾക്കാരെ കൊതിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാനമുണ്ട്, ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ആൾക്കാരത് കേൾക്കുമ്പോൾ ഹരം പിടിക്കും, ബ്രഹ്മമൊന്നും പറഞ്ഞ് എടുത്തു ചാടും. കുറച്ചു കാലം കഴിയുമ്പോൾ പറയും ഇതിപ്പോൾ ശരിയായില്ലെങ്കിൽ സാരമില്ല, അടുത്ത ജന്മത്തിൽ ശരിയായിക്കോളും, ആശ്വസിപ്പിക്കും. കാരണം ഇത് പറയുന്നവന് ശരിയായിട്ടില്ല, പിന്നെ കേൾക്കുന്നവനങ്ങനെ ശരിയാകും. അപ്പോൾ ഇത് ഈ പ്രക്രിയ, ഭാഷ്യകാലം പറയുന്ന ഈ പ്രക്രിയ വിട്ടുപോയി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ദുരന്തമാണ്. അദ്വൈതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തം, ട്രാജഡിയാണത്, ഇതിനെ സമാധി കൊണ്ടെത്തിച്ചത്. എന്നാൽ യോഗികൾ പറയുന്നതിന് തെറ്റില്ല, അത് അവരുടെ പ്രക്രിയയാണ്, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. ആരും അതൊന്നും ശീലിക്കുന്നില്ലെങ്കിലും ഞാൻ സമാധിയിലാണെന്ന് ഭാവിച്ചുകൊണ്ടൊക്കെ പറയാം ആൾക്കാരുടെ അടുത്ത്. സ്വീകരിക്കാൻ ആൾക്കാർ കാണും. ഇപ്പം സമാധി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഇനി തിരിച്ചങ്ങോട്ടാണ് പോകുന്നത് എന്ന് കേൾക്കുന്നവന് തോന്നണം പറയുമ്പോൾ, അത്ര ആവശ്യമാണ്. അത്രയും അവിടെ ആവശ്യമുള്ളു. പക്ഷെ ഇതങ്ങനെയാണോ? ഇത് അതിനെ പരാമർശിക്കുന്നേയില്ല. ഇവിടെ സർവത്ര ചൂണ്ടിക്കാണിക്കുന്ന സുഷുപ്തിയാണ്. പിന്നെ അതിൽ നിന്ന് വരുന്ന പ്രക്രിയയിൽ ഭേദം മനസ്സിലാക്കാതെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടാണ് വേറെ വഴിക്ക് ഇതിനെ കൊണ്ടുപോയത് അദ്വൈതം. അതാണ് ഭാഷ്യകാരനോട് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്ന കാര്യമില്ല. പ്രദേശാന്തര പ്രസിദ്ധേന ബ്രഹ്മണ സുഷുപ്തിസ്ഥാനേന, പ്രദേശാന്തര പ്രസിദ്ധമാണത്, അന്യത്ര പ്രസിദ്ധമാണെന്ത്, സുഷുപ്തിസ്ഥാനം ബ്രഹ്മമാണെന്നുള്ളത്. അതിന്റെ സ്ഥാനത്താണ് ശ്രുതി സ്ഥാനം. അജ്ഞാനമാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കട്ടിപിടിച്ചതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ഇവിടെ ഭാഷകാരൻ പറയും അങ്ങനെ ഒന്നുമില്ല, അവിടെ ഒരു കട്ടിയില്ല എന്ന് വിശദീകരണത്തിൽ വ്യക്തമാക്കും. ബ്രഹ്മണ സൃഷ്ടി സ്ഥാനേന അനുഗതോ നാഡീന സമുച്ചയ സമധികതോ ഭൂതി. അപ്പം നാഡിയുടെ സമുച്ചയം ഇങ്ങനെയാണ്, അത് സൃഷ്ടി സ്ഥാനം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക, അതിനോട് ചേർന്ന് നാഡികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കണം, അതിനോട് അനുഗതമായി എങ്ങനെ നാഡീദ്വാര ബ്രഹ്മസ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കും, അതാണ് അതിൻ്റെ വഴി. സംശയസമ്മതികതോ ഭവതി, സമ്യക് അധികതമായിരിക്കുന്നു എന്നുള്ള ശരിയായ രീതിയിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു. തഥാ പുരീതതോവി ബ്രഹ്മപ്രക്രിയായാം സങ്കീർത്തത നാദ് തദനുഗുണമേവ സുഷുപ്തിസ്ഥാനത്വം വിജ്ഞായതേയേഷു അന്തർഹൃദയ ആകാശ തസ്മിൻ സ്ഥിതി ഹൃദയാകാശേ സുഷുപ്തിസ്ഥാനേ പ്രകൃതയിതമുച്യതേ പുരീതദിശ്യതേ ഇതി. പുരീതതിഥി ഹൃദയ പരിവേഷണമുച്യതേ തദന്തർവർത്തിനി അപി ഹൃദയാകാശ ശയാന ശക്യതേ പുരീതദിശ്യതേ ഇതി വക്തും പ്രകാര പരിക്ഷിപ്തേ അപി പുരേ വർത്തമാന പ്രകാരേ വർത്തതേ ഇതി ഉച്യതേ. ഇതി ഹൃദയാകാശസ്യ ച ബ്രഹ്മത്വ സമധിഗതം ദഹര ഉത്തരേഭ്യേത്യത്ര. ഇപ്പോൾ ഇവിടെ നാഡി എന്നുള്ളതിനെങ്ങനെയാണോ ഇവിടെ സമുച്ചയിച്ച്, അതുപോലെ പുരീത ഹൃദയാകാശം തുടങ്ങിയ ശബ്ദങ്ങളും എല്ലാം ബ്രഹ്മത്തോട് സമുച്ചയിക്കുന്നു എന്നുവെച്ചാൽ ഇതിലൂടെ എല്ലാം സൃഷ്ടിസ്ഥാനം ബ്രഹ്മം എന്നുള്ളതിനെയാണ് ബോധിപ്പിക്കുന്നത്. അത് പോകുന്ന വഴികളെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. തഥാ പുരീതതോവി ബ്രഹ്മപ്രക്രിയായാം സങ്കീർത്തന പറയുന്നു. ഈ സുഷുപ്തി എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നത് എന്താണ്? അത് സുഷുപ്തി പ്രക്രിയയല്ല, ഉറക്കപ്രക്രിയയല്ല, വിനയോ ബ്രഹ്മപ്രക്രിയയാണ്. ഇതൊക്കെ ഓർത്തു വയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന ഭാഗമാണിത്. ഇപ്പോൾ പുരീതതോപി ബ്രഹ്മപ്രക്രിയായാം സങ്കീർത്തന. ബ്രഹ്മപ്രക്രിയ എന്ന് പറഞ്ഞാൽ സുഷുപ്തിയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. അത് ബ്രഹ്മപ്രക്രിയയാണ്, അല്ല കേവലം ഉറക്കപ്രക്രിയയല്ല എന്നാണ്. അവിടെ പുരീതത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് ശരിയാണ്, സങ്കീർത്തന തദനുഗുണമേവ സുഷുപ്തി സ്ഥാനത്വം വിജ്ഞായത. അപ്പോൾ അതിനനുസരിച്ചും സുഷുപ്തി സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ പുരീതത്ത് എന്ന് പറയുന്നതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്താണ് സുഷുപ്തി സ്ഥാനം, അത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കണം. യേശു അന്തർഹൃദയ ആകാശ തസ്മിൻ സ്ഥിതി, അവിടെ തന്നെ എന്താണ് പുരീതത്തി ശേത്തെ എന്ന് പറയുന്ന ബൃഹദാരണത്തിൽ 2:1:19 യേശു അന്തർഹൃദയ ആകാശ തസ്മിൻ സ്ഥിതി 2:1:17 ഇതെല്ലാം അടുത്തടുത്താ പറയുന്നു. ഇതിന് പരസ്പര ബന്ധമുണ്ട്, ആ ബന്ധത്തെ കാണിക്കുകയാണ്. യേശു അന്തർഹൃദയ ആകാശത്ത് അന്തർഹൃദയമായ ആകാശത്തിൽ ആണ് അവൻ ഉറങ്ങുന്നത്, എന്നുവെച്ചാൽ ബ്രഹ്മത്തിലാണ് ഉറക്കം എന്നാണ്. ഇതി ഹൃദയാകാശേ സുഷുപ്തിസ്ഥാനേ പ്രകൃതി, ഹൃദയാകാശമാണ് സുഷുപ്തിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇതമുച്ചതേ അല്പം കഴിഞ്ഞു പറയുന്നു പുരീതദിശ്യതേ, പുരീതത്തിലാണ് ഉറക്കുന്നത്. ഇത് രണ്ടു ഒരു സ്ഥലത്താണ് പറഞ്ഞത്, ഹൃദയാകാശത്തിൽ ഉറങ്ങുന്നു, അത് കഴിഞ്ഞ് പുരീതദിശേത എന്ന് പറഞ്ഞു. പുരീതതിഥി ഹൃദയ പരിവേഷ്ടൻ മുച്ചത്, ഹൃദയ പരിവേഷ്ടനമാണ്, ഹൃദയത്തിനൊരു കവറിംഗ് ഉണ്ട്, അതിനാണ് എന്ത് പറയുന്നത് പുരീതെന്ന് പറയുന്നത്. തദന്തർവർത്തിന്യവി ഹൃദയാകാശേ ശയാനഹ ശക്യതേ പുരീതദിശേതേ. പറയുന്നു, ആ പുരീതത്തിനുള്ളിലുള്ള ഹൃദയാകാശത്തിൽ സഹിക്കുന്നവനെയും പുരീതത്തിൽ സഹിക്കുന്നു എന്ന് പറയാം. കാരണം ഭാഷ എന്ന് പറയുന്നത് പറയും, ലോകത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വേദത്തിൽ പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലേ എല്ലായിടത്തും ഭാഷ പ്രയോഗിക്കുന്നു. അപ്പം മനുഷ്യൻ ഭാഷ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ചില ശൈലിയുണ്ട്, അതിനനുസരിച്ച് പ്രയോഗിക്കും. അത് എന്താണോ പ്രയോഗിക്കുന്ന ആളുടെ താല്പര്യം അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഭാഷയിൽ കയറി പിടിക്കാൻ പാടില്ല. അത് ശരിയാണ്, അതിന് ഉദാഹരണം പറയുന്നുണ്ട്. എന്താണോ പുരം, അതിനുള്ള പ്രകാരം ഉണ്ട്. പ്രാകാരം, ആ പ്രാകാരത്തിൽ എന്ന് വെച്ചാൽ ചുറ്റുമതിൽ, അതിനുള്ളിലാണ് പട്ടണം. അപ്പോൾ ആ കിടങ്ങ്, മതിൽ എല്ലാം കൂടെ ചേർന്നതിന് കോട്ട എന്ന് പറയും, കോട്ട. അപ്പോൾ സാറിന് പറയാറുണ്ട്, അവൻ്റെ താമസം ഇപ്പോൾ കോട്ടയിലാണ് എന്ന് പറഞ്ഞാൽ ചുറ്റുമതിലാണോ? അല്ല, എന്നുവെച്ചാൽ കോട്ടയ്ക്കുള്ളിലെ പട്ടണത്തിൽ കഴിഞ്ഞാലും അവനെ കോട്ടയിൽ കഴിയുന്നു എന്ന് പറയും. അങ്ങനെ പറയാനുണ്ടല്ലോ, രാജാവ് ഇപ്പോൾ കോട്ടയിലാണ് എന്ന് പറഞ്ഞാൽ ചുറ്റുമതിലാവും. അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രാകാരം, ഇതെല്ലാം കൂടെ ചേർന്നാണത്, കിടങ്ങും മതിലും എല്ലാം കൂടെ ചേർന്നാണ് പ്രാകാരം. അപ്പോൾ പ്രാകാരത്തിലാണ് താമസം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് അതിൻ്റെ പുറത്ത് താമസിക്കുന്നു എന്നല്ല, ഉള്ളിൽ തന്നെയാണ്. അതുപോലെ തന്നെ പുരീതത്തിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരീതത്തിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല, പുരീതത്തിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിലെന്നാണ്. അങ്ങനെയാണ് അർത്ഥം ഗ്രഹിക്കേണ്ടത്. ലോകത്തിൽ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് മനുഷ്യൻ പറഞ്ഞാണെന്നുള്ളത് ഭാഷകാരൻ പറയാതെ പറയുകയാണ്. കാരണം ശ്രുതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് മനുഷ്യൻ്റെ വാക്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ മനുഷ്യനിങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ മനുഷ്യൻ പറഞ്ഞതാണ്, അല്ലാതെ ദൈവം നേരിട്ടോന്ന് പറഞ്ഞതൊന്നും അല്ല. പുരീതത്തി ഹൃദയ പരിവേഷണം ഉച്ചത്തെ തദ്ന്തർവർത്തി ഞെബി ഹൃദയാകാശേ സേന, അതിൻ്റെ ഉള്ളിലുള്ള പുരീതത്തിൻ്റെ ഉള്ളിലുള്ള ഹൃദയാകാശത്തിൽ ശയിക്കുന്നവൻ സഖിതേ പുരീതതി ചേത ഇതി ഭക്തം. അവിടെ പറയാൻ പറ്റും എന്താണ്, പുരീതത്തിൽ ശയിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഏതുപോലെ പ്രാകാര പരിക്ഷിപ്തെ അപ്പി പുരേ വർത്തമാന, പ്രാകാരത്തിൻ്റെ ഉള്ളിൽ പ്രാകാര പരിക്ഷിപ്തമായ പുരത്തിൽ, പട്ടണത്തിൽ പ്രാകാരത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്നർത്ഥം. പട്ടണത്തിൽ വസിക്കുന്നവൻ പ്രാകാരേ വർത്തതേ എന്ന് പുറത്തു നീക്കുന്ന ആൾക്കാർ പറയും, അവൻ കോട്ടയിലാണ്. ഹൃദയാകാശസ്യ ബ്രഹ്മത്വം സമധിഗതം ദഹരോത്തരേ ഭീത്യേത. ഇനി ഹൃദയാകാശം എന്താണ്? അത് ബ്രഹ്മം തന്നെയാണ്. അത് മുമ്പ് വ്യക്തമാക്കി ദഹര ഉത്തരേ ഭിയ എന്ന് പറയുന്നിടത്ത് ഉണ്ട്. അവിടെയും പറയുന്നത് എന്താണ്? അവിടെ ഹൃദയാകാശത്തിൽ ശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ശയിക്കുന്നു എന്നാണ്, എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായി ശയിക്കുന്നു എന്നാണ്. ബ്രഹ്മത്തിൽ ജീവൻ പോയി ശയിക്കുകയല്ല. തഥാ നാഡീ പുരീത സമുച്ചയോഗി താഭി പ്രത്യവസൃപ്യ പുരീത ദിശേത്തെ ഇത്യേകവാക്യോപാദാനാദവഗമ്യത്തെ. അവിടെ തന്നെ നേരത്തെ പറഞ്ഞു, എന്താണോ ചാന്ദോഗ്യത്തിൽ പറഞ്ഞു, ആസക്തത നാഡീ ശസൃപ്തോ ഭവതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബൃഹദാരണ്യത്തിൽ പറയുന്നു, താഭി പ്രത്യവസൃപ്യ പുരീത, ആ നാഡികളിലൂടെ അവൻ പുരീതത്തിൽ എത്തിച്ചേരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ്. അപ്പം നാഡിയും പുരീതത്വമായിട്ടുള്ള സമുച്ചയം, തഥാ നാഡീ പുരീത സമുച്ചയവും താഭി പ്രത്യവസൃപ്യ പുരീത. അവിടെ നിന്ന് മാറി പുരീതത്തിൽ പ്രവേശിക്കുന്നു. ഇത്യേകവാക്യ ഉപാദാന അവഗമ്യത്തെ, ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. അതാണ് ഏകവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രുതി രണ്ട് ഭാഗത്താണ് പറഞ്ഞു എന്ന് ഈ കാര്യമില്ല, രണ്ടിനെയും കൂടി ചിന്തിക്കാൻ വേണ്ടി ഒരുമിപ്പിക്കണം. അപ്പോൾ അത് രണ്ടിനും കൂടി ഒരർത്ഥം കിട്ടും. അതാണ് ഏകവാക്യത്വം. ഇനി സത് പ്രാജ്ഞയോശ പ്രസിദ്ധമേവ ബ്രഹ്മത്വം. സത്ത് പ്രാജ്ഞൻ ഇതെല്ലാം ബ്രഹ്മമാണെന്നുള്ളത് ശ്രുതിയിൽ പ്രസിദ്ധമാണെന്നർത്ഥം. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, തത്വമസി പ്രകടനത്തിലും മറ്റും അത് പറയുന്നുണ്ട്. ഏവം ഏദാസു ശ്രുതീഷു ത്രീണീവ ശ്രുതിസ്ഥാനാനി സങ്കീർത്തിതാനി നാണ്ടിഹ പുരീത ബ്രഹ്മചേതി. അതുകൊണ്ട് എല്ലാ ശ്രുതിയും പരിശോധിക്കുമ്പോൾ ശ്രുതിസ്ഥാനമായി മൂന്നെണ്ണമാണ് കാണുന്നത്, ഒന്ന് നാഡി, മറ്റൊന്ന് പുരീത, മറ്റൊന്ന് ബ്രഹ്മം. ഏവം ഏദാസു ശ്രുതീഷു ഈ ശ്രുതികളെല്ലാം ത്രീണീവ സുഷ്ടിസ്ഥാനാനി സങ്കീർത്തിതാനി സുഷ്ടിസ്ഥാനങ്ങളായി മൂന്നെണ്ണമാണ് സങ്കീർത്തനം ചെയ്തിരിക്കുന്നത്. നാഡ്യ നാഡി പുരീതത് പുരീതത് ബ്രഹ്മ ചേതി എന്നാണ്. തത്രാവി ദ്വാരമാത്രം നാഡ്യ പുരീതച്ച ബ്രഹ്മൈവ തു ഏകം സുഷ്ടിസ്ഥാനം. തത്രാവി ദ്വാരമാത്രം നാഡ്യ പുരീത മാർഗമാണ് നാഡിയും പുരീതത്തും, അതെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ശ്രുതിസ്ഥാനം എന്താണ്? ബ്രഹ്മ എന്ന് മനസ്സിലാക്കണം. അതിനാണ് ഇതുവരെ വിശദീകരിച്ചതെല്ലാം. തത്രാവി ദ്വാരമാത്രം നാഡ്യ പുരീത, ദ്വാരം മാത്രമാണ് നാഡിയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുഷുപ്തി എവിടെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നാഡികളിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങളാണ് ജാഗ്രതവും സുഷുപ്തിയും. അതിവിടെ ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട്. ഇന്ന് അതിനെ ബ്രെയിൻ എന്നും മറ്റും പറയും, അത് ശരിയാണ്. പക്ഷെ ആത്മദൃഷ്ടിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സുഷുപ്തിസ്ഥാനം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്വ ഏകം സുഷുപ്തിസ്ഥാനം, രണ്ടാമതൊന്നില്ല എന്നാണ്. പക്ഷെ അത് നമ്മുടെ ബ്രെയിനിനെ പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അത് വ്യർത്ഥമാണ്, അത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആത്മതത്വത്തെ ആത്മദൃഷ്ടിയിലേ ഗ്രഹിക്കാൻ പറ്റും, ഭൗതികമായ ദൃഷ്ടിയിൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ഭൗതികമായ ദൃഷ്ടിയിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അത് സ്വരൂപമാണ്, അത് ആരാണോ ഗ്രഹിക്കുന്ന അവൻ്റെ സ്വരൂപമാണ്. അതിന് ആത്മദൃഷ്ടിയിലൂടെ മാത്രമേ, സ്വരൂപദൃഷ്ടിയിലൂടെ മാത്രമേ അതിനെക്കുറിച്ച് ബോധമുണ്ടാകും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര കാലം ബ്രെയിനിനെ വെച്ച് പഠിച്ചുകൊണ്ടിരുന്നാലും ശരി, അവിടെ ആത്മദൃഷ്ടി സംഭവിക്കാത്തിടത്തോളം കാലം അത് സുഷുപ്തിസ്ഥാനം അത് തന്നെ തീരുമാനിക്കും. കാരണം ഈ നാഡികളെല്ലാം അവിടെയാണല്ലോ. അതുകൊണ്ട് സുഷുപ്തിസ്ഥാനം ബ്രഹ്മമാണ് എന്ന് തീരുമാനിക്കുന്നത് ആത്മദൃഷ്ടിയിലാണ്, ആരോപിത ദൃഷ്ടിയിലല്ല, അപവാദ ദൃഷ്ടിയിലാണ്. ഈ സുഷുപ്തിസ്ഥാനം ബ്രഹ്മമാണെന്ന് അംഗീകരിച്ചിട്ടും അജ്ഞാനമുണ്ടെന്നാണോ ഈ അജ്ഞാനം ഉണ്ടെന്നുള്ള ആ വാദഗതിക്കാർ പറയുന്നത്? സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ട് എന്നുള്ള വാദഗതിക്കാർ പറയുന്നത് സുഷുപ്തിയിൽ ബ്രഹ്മമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ്. സത് പ്രാജ്ഞയോശ്ച ബ്രഹ്മത്വം പ്രസിദ്ധമേവാന്ന് പറയുന്നില്ലേ? അത് ഈ ബ്രഹ്മം സുഷുപ്തിയിൽ ബ്രഹ്മമാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചേ മതിയാവും. കാരണം ഒന്നുമുണ്ട്, സുഷുപ്തിയിലും സ്വപ്നത്തിലും ജാഗ്രതത്തിലും ഒക്കെ ബ്രഹ്മം തന്നെ. സുഷുപ്തിയിലേക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല, അതെല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. എന്താണോ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ബ്രഹ്മം തന്നെ. പിന്നെ ചിലർ പറയുന്നത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉപാധിയുണ്ട്, അതുപോലെ സുഷുപ്തിയിലും ബ്രഹ്മം ഉണ്ടെങ്കിലും ഉപാധിയുണ്ടെന്നാണ്. അങ്ങനെ ഉപാധി എന്താണ്? അവിടുത്തെ അജ്ഞാനം. ഇതാ പറയുന്നു ഭാഷ്യകാരൻ ഇവിടെ പറയുന്നു, ഈ പ്രകടനത്തിലും പറയുന്നത് എന്താണോ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉപാധിയുണ്ട്, സുഷുപ്തിയിൽ എന്താണ് സർവോപാധി വിനിർമുക്തമാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ എന്താ ഉപാധി? അജ്ഞാനം. അതാണല്ലോ ഉപാധി, വേറെ ഈ കാണുന്ന ഉപാധികളൊന്നും അവിടെ ഇല്ലല്ലോ. ആ ഉപാധിരഹിതമാണത് എന്നും ഇവിടെയും വ്യക്തമായി പറയുന്നു. സർവോപാധികളും സർവോപാധിരഹിതം എന്ന് പറയുമ്പോൾ അത് ജാഗ്രതത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും അജ്ഞാനം ഉൾപ്പെടെയുള്ള എല്ലാ ഉപാധികളോടും കൂടിയിരിക്കുന്നു. സുഷുപ്തിയിൽ അങ്ങനെ എല്ലാ സർവോപാധി വിനർമുക്തമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേവലം ആത്മസ്വരൂപം മാത്രമേ ശേഷിക്കുന്നുള്ളൂ, വേറൊന്നുമില്ല എന്നാണ് ഭാഷ്യകാലം പറയുന്നത്. അതുകൊണ്ട് പറയുന്നു സുഷുപ്തിസ്ഥാനം ബ്രഹ്മം. അല്ല, സുഷുപ്തിയിൽ ബ്രഹ്മമുണ്ട് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം ജാഗ്രതത്തിനും അതാണല്ലോ, സ്വപ്നത്തിനും അതാണല്ലോ. അതുകൊണ്ട് സുഷുപ്തിയിൽ ബ്രഹ്മമാണെന്ന് പറയുന്നതുകൊണ്ട് വിശേഷതൊന്നുമില്ല. ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ ബ്രഹ്മമാണെന്ന് പറയുന്നതിൽ നിന്ന് കൂടുതലായി ഒന്നും തന്നെ അവിടെ പ്രയോജനമില്ല. പക്ഷേ അത് സർവോപാധി വിനിർമുക്തമാണെന്ന് പറയുന്നിടത്താണ് ഭാഷ്യത്തിന്റെ പ്രാധാന്യം. ഉപാധിരഹിതം ഇനിയും വിശദീകരിക്കും, പലയിടത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രകടനത്തിൽ തന്നെ അടുത്ത് അതൊന്നുകൂടി വിശദീകരിക്കും. ഭാഷ്യം മതമനുസരിച്ച് മുഖ്യമായി പറയുന്നു. മുഖ്യമായി പറയുന്നത് സർവ ഉപാധി രഹിതമായ സ്വരൂപമാണ് ബ്രഹ്മത്വം. അല്ലെങ്കിൽ പിന്നെ സുഷുപ്തിയിൽ ബ്രഹ്മം എന്ന് പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം? കാരണം ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ ബ്രഹ്മമാണല്ലോ, ഇവിടെ ബ്രഹ്മമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അദ്വൈത മതമനുസരിച്ച് തന്നെ പിന്നെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ ജീവഭാവമുള്ളത് ഉപാധിയോടുകൂടിയാണെന്ന് പറയുന്നു. അപ്പോ ജീവ ബ്രഹ്മ ഏകത്വം അതും ഭാഷ്യകാലം പറയും. ജീവബ്രഹ്മ ഏകത്വം എന്ന് പറയുന്നത് സുഷുപ്തിയിൽ മാത്രമല്ല ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ അത് തന്നെയാണ്, ഏകത്വം തന്നെയാണ്, അതാണ് പരമാർത്ഥം. അത് പറയും ഒരിക്കലും ജീവൻ ബ്രഹ്മം അല്ലാതിരിക്കുന്നില്ല, എപ്പോഴും ജീവൻ ബ്രഹ്മമായിട്ട് തന്നെയായിരിക്കുന്നു. അത് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവൻ സദാ ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെന്താ വിശേഷത? ജാഗ്രതത്തിലും സ്വപ്നത്തിലും അവിടെ ഉപാധിയോടുകൂടിയിരിക്കുന്നു. അതെന്തുപാധിയായാലും ശരി, അതിൽ നിന്നൊരു വ്യത്യാസം സുഷുപ്തി കാണിക്കണം. അതിൽ നിന്ന് വ്യത്യാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഉപാധിയെ നിഷേധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഉപനിഷത് ഭാഷകളിലും പറയും സർവ ഉപാധിയും പരിത്യജ്യ, എല്ലാ ഉപാധികളെയും വിട്ടിട്ട് ഒരു ഉപാധിയും കൂടാതെ കേവല സത്സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഇതാണ് സുഷുപ്തിയെക്കുറിച്ച് ഭാഷ്യകാലം പറയുന്ന വിശേഷം. ഇത് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അജ്ഞാനം ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാ ദിവസവും ഈ ചോദ്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. എത്ര ദിവസം ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു മറുപടിയെ പറയാനുള്ളൂ. ഭാഷ്യകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെയെങ്കിലും സുഷുപ്തിയില്ല, അജ്ഞാനം ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, വിരോധമില്ല. ഇവിടെ ഭാഷ്യകാരൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ത് എങ്ങനെ അത് വിശദീകരിക്കുന്നു, എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ്. അത് ഈ സന്ദർഭങ്ങളിലൊക്കെ വളരെ സ്പഷ്ടമാണ്, സ്പഷ്ടമായി പറയുന്നു. അല്ല നിരുപാധികമായ ബ്രഹ്മത്തെ കാണിച്ചു തരാണ് സർവ്വസാധാരണമായ ഒരു അനുഭവം എവിടെ കാണിച്ചു തരുന്നത്? സ്ഥാനം ഉദാഹരണമായി കാണിച്ചു തരാം, എവിടെ കാണിച്ചു തരും? എങ്ങനെ കൃഷ്ണത്തിനെയും അജ്ഞാനത്തെ സ്വീകരിക്കുന്നത് ആ പക്ഷത്ത് നിരുപാധികമായ ഒരു സ്ഥാനത്ത് എവിടെ കാണിച്ചു തരും? സാധാരണ അനുഭവത്തിൽ എല്ലാവർക്കും അറിയുന്നത് അല്ല, അത് പറയും ബ്രഹ്മം സ്വരൂപത്തിൽ നിരുപാധികമാണ്. ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? നിരുപാധികമാണ്. പിന്നെ ഉപാധികളോടുകൂടി ജാഗ്രതത്തിനും സ്വപ്നത്തിനും അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ബ്രഹ്മസ്വരൂപം തന്നെ എന്താണ്? നിരുപാധികമാണ്. അത് ഏതുപോലെ എന്ന് കാണിക്കാനൊരു ഉദാഹരണമില്ല, നമ്മുടെ അനുഭവത്തിലൊരു ഉദാഹരണമില്ല എന്ന് പറയും. പക്ഷെ അതിൻ്റെ സ്വരൂപം ഉപാധിരഹിതമാണ്, പരമാർത്ഥ സ്വരൂപം അതാണെന്ന് പറയും. അവസ്ഥ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കാണിച്ചു തരാം, വരിക ഞങ്ങളോടൊപ്പം വരിക, സമാധിയിൽ കാണിച്ചു തരാം. ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ? സർവ്വസാധാരണമൊന്നുമില്ല, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. സർവ്വസാധാരണമായിട്ടൊന്നും റേഷൻ വിതരണം ചെയ്യുമ്പോഴേന്നും ഇത് വിതരണം ചെയ്യാൻ പറ്റത്തില്ല. സർവ്വസാധാരണമാണ്. അങ്ങനെ വിതരണം ചെയ്യുന്ന കാര്യമാണ് ബ്രഹ്മത്തെ കുറിച്ചൊക്കെ പറയുന്നു. ഇതിങ്ങനെ ഞങ്ങളെപ്പോലെ ചില ആൾക്കാർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ, പറയാനും പറ്റും. അങ്ങനെ സമാധിയിൽ ഇരുന്നിട്ട് വന്ന് പറയുന്നവർ അവിടെ ഇത് നിരുപാധികമായിരിക്കുന്നു എന്ന് ഞങ്ങൾ സമാധിയിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ പറയുന്നു. അപിച്ച നാഢ്യ പുരീതദ്വാ ജീവസ്യുപാധി ആധാരൈവ ഭവതി തത്രാസ്യ കരണാനി വർത്തന്തെ ഇതി. എന്നുവെച്ചാൽ ഇത് ഇക്കാര്യം ഇത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഇത് സ്വയം വിചാരം ചെയ്ത് അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. സ്വയം വിചാരം ചെയ്ത് സ്വയം ബോധിക്കുക. അപ്പോ അല്ലാതെ ഇപ്പോ ഭാഷ്യം നിരന്തരം പഠിച്ചതുകൊണ്ടോ നെസക്കിന്റെ ചുവട്ടിലും കാള കിടന്ന് കറങ്ങുന്നതുപോലെ അങ്ങനെ ഇതിന്റെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ട് മാത്രം ഒന്നും കാര്യം സാധിക്കുക, സംഗതി പിടികിട്ടത്തില്ല. അപ്പോ ഓരോനും സ്വയം ബോധ്യപ്പെടണം, വിചാരം ചെയ്ത് ബോധ്യപ്പെടണം. അപ്പൊ അത് ആർക്കും അങ്ങോട്ട് ബോധ്യപ്പെടുത്താനൊക്കത്തില്ല. ഇപ്പൊ ബോധ്യപ്പെടുത്തി ഇവിടെ നിന്ന് എഴുന്നേക്കാവും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. പിന്നെ വേറെ ആർക്കും ഇതങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഭാഷകാലം എന്ന് പറയുന്നതാണ് സുസമേദ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടെന്നൊന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബ്രഹ്മജ്ഞാനം ഇല്ലാതെയാണ്. സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അതിന് സ്വയം വിചാരം ചെയ്താലേ പറ്റും. അങ്ങനെ പറ്റും. അപ്പൊ തന്റെ തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്റെ വീട്ടിലെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് ചിലർക്ക് അങ്ങനെയുണ്ട്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ആരാന്റെ തോളിൽ കയറിയിട്ട് അന്യന്റെ പുറക്കകത്ത് നോക്കുന്ന ശീലമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആരെങ്കിലും തോളിൽ കയറിയിട്ട് മതിലിൽ കൂടെ അപ്പുറത്തോട്ട് അവിടെ എന്താ നടക്കുന്നു. ഇത് തൻ്റെ വീട്ടിൻ്റെ അകത്ത കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അതിൻ്റെ ആവശ്യമുണ്ടോ? ആരെങ്കിലും തോളിൽ കയറിയിട്ട് അന്യ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇത് മറ്റൊരാളുടെ തോളിൽ കയറി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. തന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് തനിക്ക് വേറെ ആരുടെയും തോളി കയറി അപ്പോൾ അടുത്ത വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെയാണിത്. സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് മുഖ്യം. അതിന് സ്വയം വിചാരം ചെയ്താലേ പറ്റും. അല്ല, ഞാൻ ആരുടെയെങ്കിലും തോളി കയറി ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമില്ല. സ്വയം വിചാരം ചെയ്ത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. സത്പ്രാജ്ഞയോശ്ച പ്രസിദ്ധമേവ ബ്രഹ്മത്വം. സത്പ്രാജ്ഞന്മാരുടെ ബ്രഹ്മത്വം ശ്രുതിയിൽ പ്രസിദ്ധമാണ്. എന്നുവെച്ചാൽ ഇത് പ്രസിദ്ധമേവ എന്ന് പറഞ്ഞാൽ എന്താ ഭാഷകാരനോട് പറയുന്നു? അതാണ് എന്നുവെച്ചാൽ ഇതൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്നെ കൊണ്ട് ഇതൊന്നും വീണ്ടും പറയിപ്പിക്കരുതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. പ്രസിദ്ധമെന്ന് പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞ് അത് വിചാരം ചെയ്ത് ബോധ്യപ്പെടും. അല്ല, അതൊന്നുകൂടെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ബോധ്യപ്പെടണം, വിചാരം ചെയ്ത് ബോധ്യപ്പെടണം. ഏവം ഏതാസു ശ്രുതിസൂത്രീണീവ ശ്രുതിസ്ഥാനാനി സങ്കീർത്തേതാനി നാണ്ട്യ പുരീത ബ്രഹ്മചേതി തത്ര വിദ്വാരം മാത്രം നാണ്ട്യ പുരീതശ്ച ബ്രഹ്മൈവത്വ ഏകം നാണ്ട്യ പുരീതശ്ച ബ്രഹ്മൈവത്വ ഏകം ശ്രുതിസ്ഥാനം. ബ്രഹ്മം മാത്രമാണ് ശ്രുതിസ്ഥാനം. അപിച്ച നാഡ്യ പുരീതത്വ ജീവസ്യ ഉപാധി ആധാരേവ ഭവതി തത്രസ്യ കരണാനി വർത്തന്തെ ഇതി. അതും ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളല്ല. ഉപാധികളെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ഇതെല്ലാം ജീവ ഉപാധി ആധാരങ്ങളാണ്. എന്നുവെച്ചാൽ ഉപാധിയുക്തനായിരിക്കുന്ന ജീവന്റെ ആധാരങ്ങളെന്ന് മനസ്സിലാണ്. അല്ലെങ്കിൽ ജീവ ഉപാധിയുടെ ആധാരങ്ങളെന്ന് പറയും. അപ്പൊ ജീവ ഉപാധി എന്ന് പറയുമ്പം ഈ അഹംബോധം, മമത്വം, പിന്നെ ജീവന്റെ ഉപാധി എന്ന് പറയുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ജീവോപാധികളാണ്. ഇതിൻ്റെ എല്ലാം ആധാരമാണ് ഈ നാഡികളെ മറ്റും പറയുന്നത്. കാരണം നാഡികളെ ആശ്രയിച്ച് ജീവൻ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഈ ഉപാധിയിലൂടെയെല്ലാം ജീവൻ പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ ജാഗ്രതത്തിനും സ്വപ്നത്തിനുമാണ് ജീവന്റെ ഉപാധികളുള്ളത്. അവിടെയാണ് ഈ നാഡിയെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ വരുന്നത്. ശ്രുതി സ്ഥാനത്തിലായി കഴിഞ്ഞാൽ പിന്നെ നാഡിയെക്കുറിച്ചുള്ള ചർച്ചയില്ല. അവിടെ അതുവരെ എത്തിച്ചേരുന്നത് വരെയുള്ളൂ. ശ്രുതിയിൽ ഉപാധിയില്ല. പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉപാധികളെ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ കയറുന്നത്. അത് പോകുന്ന വഴിക്ക് അത് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് അതവിടെ ജീവന്റെ ഉപാധിയല്ല. അപ്പം നാഡ്യ പുരീതത്വ നാഡികളായാലും ശരി പുരീതായാലും ശരി ജീവസ്യ ഉപാധി ആധാരേവ ഭവതി. ജീവന്റെ ഉപാധി ആധാരമാണ്. തത്ര അസ്യ കരണാനി വർത്തന്തെ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഈ ജീവന്റെ കരണങ്ങളെല്ലാം, അതാണല്ലോ ഉപാധി, അതെല്ലാം വർത്തിക്കുന്നത് ഈ നാഡികളെ ആശ്രയിച്ചിട്ടാണ്. നഹി ഉപാധി സംബന്ധം അന്തരേണ സ്വതയേവ ജീവസ്യ ആധാര കസ്യ സംഭവതി. പറയുന്ന ഉപാധി സംബന്ധം കൂടാതെ ജീവന്റെ ആധാരം എന്ന് പറയുന്ന ഒന്നുമില്ല. അതായത് സുഹൃത്തിയെ സംബന്ധിച്ചുള്ള ഭൗതികമായ എല്ലാ വ്യാഖ്യാനങ്ങളും ഇതിൽ ഒതുങ്ങുകയാണ്. ഉപാധി ആധാരം എന്ന് പറയുന്നതിന് സുഹൃത്തിയെ സംബന്ധിച്ച് ഭൗതികമായ പഠനങ്ങളെല്ലാം പറയുന്ന എന്താണ്? ഈ സുഹൃത്തിയെല്ലാം സംഭവിക്കുന്നത് നാഡികളിലാണ് എന്നാണ് പറയുന്നത്. നാഡികളുടെ പ്രവർത്തനമാണ് അത്. ഇന്നത്തെ ഭാഷയിൽ വേറെ പലതും പറയും. എന്നാലും നാഡിയെ സംബന്ധിയായിട്ടാണ് ചിന്തിക്കുന്നത്. പറയുന്നത് ശരിയാണ്. ഈ നാഡി എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ ഉപാധിക്ക് ആധാരമാണ്. അതുകൊണ്ട് അവിടെ ശ്രുതിയെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് അതൊരിക്കലും ജീവന്റെ ആധാരമല്ല. ആ നാഡിയെ ആശ്രയിച്ചല്ല ജീവന്റെ നിലനിൽപ്പെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്നത് എന്താണ്? ബ്രെയിനിനെ ആശ്രയിച്ചിട്ടാണ് ബോധത്തിന്റെ നിലനിൽപ്പ്. ഭൗതികശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്. അതിനെ ആശ്രയിച്ചിട്ടാണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ചിലർ പറയും ഇതെല്ലാം കൂടെ സങ്കീർണമാണ്. ബ്രെയിനും ബോധവും എല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ ഒരു പലതരത്തിൽ പറയും. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഉപാധി എന്ന് പറയുന്ന ജീവനുണ്ട്, അത് ശരിയാണ്. കർണങ്ങളും മറ്റതിൻ്റെ ഉപാധിയാണ്, അതിനൊരു ആധാരവുമുണ്ട്. ജീവന് പ്രവർത്തിക്കാൻ ഒരു ഇടം വേണ്ടേ? ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒക്കെ അതിന് നാഡിയെന്നോ ബ്രെയിനെന്നോ എന്ത് വേണോ പറയാം. പക്ഷേ അതുകൊണ്ട് അത് ജീവന്റെ ആധാരമെന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ജീവൻ അതിൽ നിന്ന് ഉത്പന്നമായി, ജീവൻ അതിനെ ആശ്രയിച്ചാണ് നിലനിൽപ്പ്. അത് നിശ്ചലമായി കഴിഞ്ഞാൽ ജീവൻ അസ്തമിച്ചു, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അതാണ് സുഹൃത്തി ശേഷിച്ചത് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. മറ്റുപാധികളെല്ലാം പോയി. അതാണ് ഈ ഉപാധി സംബന്ധമന്ത്രേണ, ഉപാധി ബന്ധം കൂടാതെ സ്വതയേവ ജീവസ്യ ആധാര കശ്ചന, ജീവന്റെ ആധാരമായി ഒന്നും തന്നെ എന്ന് പറഞ്ഞാൽ ഈ നാഡികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുകയാണ്. ഇന്ന് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് നാഡികളെക്കാളും സൂക്ഷ്മമായി പല തത്വങ്ങളെയും പറയാൻ കഴിയും. ഇവിടെയാണ് ജീവൻ ഉണ്ടാകുന്നത്, ഇതാണ് ഇവിടെ നിന്നാണ് ജീവന്റെ ആരംഭം, ഇങ്ങനെ പലതും പറയാൻ പറ്റും. ജീവനെന്ന് പറഞ്ഞാൽ ചൈതന്യം പറയുന്നു. അങ്ങനെ ഒരു ആധാരവും പറയാൻ കഴിയത്തില്ല. ബ്രഹ്മവിതരേകേണ അസ്വമഹിമ പ്രതിഷ്ഠിതത്വം പറയാം, ബ്രഹ്മവ്യതിരേകമായി പറയാം. എങ്ങനെ? ഈ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജീവൻ ബ്രഹ്മം തന്നെയാണെന്നർത്ഥം. എന്തുകൊണ്ട്? സ്വമഹിമ പ്രതിഷ്ഠിതത്വ സ്വയമഹിമിനി പ്രതിഷ്ഠിത, ശ്രുതിവാക്യം അനുസരിച്ചാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത് തന്റെ മഹിമയിൽ തന്നെ പ്രതിഷ്ഠിതമാണ്. അങ്ങനെ അതിൻ്റെ മഹിമ എന്ന് പറയുന്നു, അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ സ്വരൂപമാണ്, അതിൻ്റെ സത്സ്വരൂപമാണ്. ആ സത്സ്വരൂപത്തിൽ തന്നെയാണ് അത് സ്ഥിതമായിരിക്കുന്നത്. അല്ലാതെ നാടികളിലോ മറ്റേതെങ്കിലും സ്ഥലത്തല്ല ജീവൻ സ്ഥിതി ചെയ്യുന്നു, അസത്തായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ അത് സ്വമഹിമയിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതാണ് സുഷുപ്തി. അതാണ് ഇവിടെ ഉപാധികളൊന്നുമില്ല എന്ന് പറയുന്നത്. ഇവിടെ ഉപാധികളെയൊന്നും ആവശ്യമില്ല എന്ന് സ്വരൂപദൃഷ്ടിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ വിട്ടിട്ട് ഭൗതിക ദൃഷ്ടിയിലേക്ക് വന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനം വേറെയാവും. അപ്പം നാഡികളും മറ്റും വരും, അജ്ഞാനവും വരും. അല്ലെങ്കിൽ ഇവിടെ സുഹൃത്തിയിൽ സ്വമഹിമ പ്രതിഷ്ഠിതമാണ്, സ്വസ്വരൂപസ്ഥിതമാണ്, അവിടെ രണ്ടാമതൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ജീവൻ ആശ്രയിക്കാനായിട്ട് അവിടെ ജ്ഞാനമോ അജ്ഞാനമോ സുഖമോ ദുഃഖമോ യാതൊന്നുമില്ല. അതൊക്കെ മനുഷ്യ ഭാഷകളിൽ വ്യക്തമായി പറയും. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. ബ്രഹ്മാധാരത്വമപ്പി അസ്യ സുഷുപ്തി നൈവാധാരാധേയ ഭേദാഭിപ്രായേണ ഉച്യതേ കഥം തർഹി താതാത്മ്യഭിപ്രായേണ. ഇനി ബ്രഹ്മാധാരത്വം ജീവന് പറയുന്നു, ജീവന്റെ ആധാരം ബ്രഹ്മമാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ആധാരാധേയ ഭാവത്തെ ഒന്നും കൽപ്പിച്ചു കളയും. അങ്ങനെയല്ല പറയുന്നു. ജാഗ്രതത്തിൽ വേണമെങ്കിൽ എങ്ങനെ പറയാം? കാരണം ജീവൻ ഉപാധിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് സ്വാഭാവികനമായ ഈ ജീവന്റെ ആധാരമായി സ്വാഭാവികമായ ബ്രഹ്മം അങ്ങനെയൊക്കെ ഇവിടെ പറയാം. സുഷുപ്തിയെ സംബന്ധിച്ചിടത്തോളം ഉപാധികളില്ല, അതുകൊണ്ടവിടെ സ്വാഭാവികമായ ഒരു ജീവനുമില്ല, സ്വാഭാവികമായ ഒരു ബ്രഹ്മവുമില്ല. ഒന്നിൻ്റെ പുറത്തും മറ്റൊന്നിനിരിക്കുക. ഉപാധികളുള്ളിടത്താണ് ഇത്തരം ബന്ധം വരുന്നത്. ഉപാധികളില്ലെങ്കിൽ അവിടെ ബന്ധമില്ല. വിഷയ വിഷയിത്വ ബന്ധമല്ല മുമ്പ് പറഞ്ഞല്ലോ. ഇവിടെ നിരുപാധികമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് വിഷയമല്ല. പക്ഷെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് സവിഷയകമാണ്. അവിടെ സോപാധികമായ ബ്രഹ്മത്തിൻ്റെ ജ്ഞാനമാണ്. അവിടെ വിഷയത്വം വരാൻ ദോഷമില്ല. അതുകൊണ്ടാണ് ജാഗ്രതത്തിലെ ജ്ഞാനം സംഭവിക്കുന്നുള്ളൂ, സുഷുപ്തി സംഭവിക്കുന്നില്ല. നിരുപാധികമായ സ്ഥലത്ത് എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? സംഭവിക്കില്ല. ഈ സംസാരം അവസാനിച്ചാലോ? അതായത് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള ഈ സംസാരം അവസാനിച്ചു കഴിഞ്ഞാലും പിന്നെ ഇത് തന്നെ സ്ഥിതി. എന്താണ് അവിടെ ജ്ഞാനം ഇല്ല, ജ്ഞാനം ഉണ്ടാകുന്നില്ല, ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അവിടെ എന്ത് പറയും? സുഷുപ്തിയിലെ പോലെ അവിടെ പറയും സ്വമഹിമ പ്രതിഷ്ഠിതത്വം. അപ്പൊ സ്വമഹിമ പ്രതിഷ്ഠിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പിന്നീട് ഒരു തരത്തിലുള്ള വ്യവഹാരങ്ങളുമില്ല. ലൗകിക വ്യവഹാരമോ ആധ്യാത്മിക വ്യവഹാരമോ ബ്രഹ്മജ്ഞാനമോ യാതൊന്നുമില്ല. ബ്രഹ്മജ്ഞാനം ഇല്ലെങ്കിൽ അവിടെ പിന്നെ ബ്രഹ്മം നിർവിഷയമായി തന്നെ ഇരിക്കുന്നു. ബ്രഹ്മജ്ഞാനം ഇപ്പോൾ ഉണ്ടോ, അപ്പൊ ബ്രഹ്മ സവിഷയമായി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ടവിടെ ഉപാധി കൂടുമ്പോൾ, ഉപാധിയോടുകൂടി ചേരുമ്പോൾ അവിടെ പരസ്പര ബന്ധം വരും. അതാണ് സുഷുപ്തിയെക്കുറിച്ച് പറയുന്നത്. അവിടെ ആധാരാധായ ഭാവമൊന്നുമില്ല. താതാത്മ്യ അഭിപ്രായത്തിൽ പറഞ്ഞു, തത്സ്വരൂപ അഭിപ്രായത്തിൽ പറഞ്ഞാണ് അവിടെ. മരണശേഷം ബ്രഹ്മജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഏതുപോലെ? സുഷുപ്തി പോലെ തന്നെ. അവിടെ ഒന്നേ പറയാൻ കഴിയും, എന്താണ്? സ്വമഹിമ പ്രതിഷ്ഠിതം എന്നേ പറയാൻ പറ്റും.